വാക്യദാനം വരരുചിം ഭാഷ്യകാരം ആണിനും സൂത്രകാരം ചണദോസ്മിത്രയും. ഓഹാകൃത്യാഗ്രി ധാരാളം പ്രയോഗത്തിലുള്ള ധാതുവാണ്. ഹാനം ഹേയം അല്ലെന്ന് പറയും. ഓഹാങ് ഗതവുണ്ട്, ഓഹാങ് അത് ഉഭയപതിയാണ്, അതിനെ വരും. ഇത് പരസ്യപതി. പ്രകാരയുത്തായ്പവും ഓകാരയുത്താവും ശേഷിക്കുന്നത് ഹ. ഹ തിപ്പ് ശപ്പ്, ശപ്പിന് ജുഹോത്യാഭ്യസ്ലു ശ്ലൗ ദിത്വം. ഹാ ഹാ അഭ്യാസകാര്യം വരുമ്പോ ജ ഹാ ഹ്രസ്വം കോസ്റ്റു അഭ്യാസ ചർച്ച ജ ഹാ തി ജഹാതി തസ് ശപ്പ് ശ്ലു ശ്ലൗ ജ ഹാ തസ്. ഇതിലും വിശേഷ സൂത്രങ്ങൾ തിങ്കന്ധത്തില് ഇതുവരെയുള്ള പ്രക്രിയകൾ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇനിയുള്ള ഭാഗങ്ങൾ തനിയെ പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ശ്രമിച്ച ഒരു വ്യാഖ്യാനം കൂടെ വേണം. അതിന് ഭൈമി വ്യാഖ്യാനം ധാരാളം മതി. തനിയെ പഠിക്കുക. തിങ്ങന്തം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, കാരണം ഇവിടെ പഠിപ്പിച്ചിട്ട് പഠിക്കുന്നില്ല, പിന്നെയാണ് എന്നെ തനിയെ പഠിക്കുന്നത്. പുതിയൊരു സിദ്ധാന്തം പറഞ്ഞതാ, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞൊന്നും ധരിക്കരുത്. ഹ തസ് ശ്ലു ജുഹോത്യാദിപ്യ ശ്ലു ശ്ലൗ ദിത്വം ജ ഹ തസ് ജഹാദേശ്ച. ഇത്ത് വാസ്യാത് ഹലാതു ഞിതി സർവധാതു. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇത് കിത്തോ ഞിത്തോ പരത്തിലുണ്ടെങ്കിലേ പ്രവർത്തിക്കൂ. സർവധാതുവും പരത്തിൽ വേണം, ഹലാദിയായിരിക്കണം. അപ്പോൾ ഇപ്പൊ തന്നെ മനസ്സിൽ കണ്ടുപോകണം, അജാതികളിൽ പ്രവർത്തിക്കില്ല. അജാതി എവിടെയാ വരുന്നത്? പ്രഥമ ബഹുവചനം, പിന്നെ ഏകവചനം, അവിടെയൊന്നും പ്രവർത്തിക്കത്ത. അതും ഇത്ത് വാസ്യ, ഇത്ത് വികല്പമായിട്ട് വരും. ഹലാദി കിത്ത് ഞിത്ത് സർവധാതുവും പരവരിക്കുന്നു. അപ്പോ ജഹ അതിനാണ് ഇത്ത് വിധിക്കുന്നത്. അപ്പൊ ഇവിടെ വരും അലോന്തീസി പ്രകാരം ഹായിലെ അകാരത്തിന് വന്നിട്ട് ജഹിത. ഇത് വികല്പമാണ്, അതുകൊണ്ട് ഇത് വരാത്ത പക്ഷത്തിൽ എന്തുവരും? ഈ ഹല്യഖോഹോ ശ്നാഭ്യസ്തയോ രാത ഈത്ത് സ്യാത് സർവധാതുകേ ഇതി ഇതി ഹലാതൗ നതു ഗോഹോ. ഗോഹോ വിടുക, താമസിയാതെ തന്നെ വരും. പിന്നെ അതിനെ കുറിച്ച് ഇനി പറയേണ്ട കാര്യം, ശ്നായുടെയും അഭ്യസ്തത്തിന്റെയും ഇവിടെ ഏതാണ്? അതിന്റെ ആകാരത്തിന് ഈ വരുന്നു. എന്തൊക്കെയാണ് നിമിത്തം പറയുന്നത്? സർവധാതുമായിരിക്കണം, കിത്തല്ലെങ്കിൽ ഞിത്തായിരിക്കണം, ഹലാദിയായിരിക്കണം. അത് തന്നെ, അത് വികല്പം. ഇത് നിത്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപവാദമാണ്. അത് ബാധിച്ചിട്ട് മാറിയിരിക്കുമ്പോഴാണ്, അത് പ്രവർത്തിച്ച് മാറിയിരിക്കുമ്പോഴാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ പിന്നെ പറയുന്നു അല്ല, അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപവാദ വിധിയാണ് ആദ്യം പ്രവർത്തിക്കുന്നത്, അതിന്റെ രൂപം ആദ്യം ശ്രദ്ധിക്കും, പിന്നെ അടുത്തത്. അപ്പൊ ഇത് അപവാദമായോണ്ട് എന്തോരം ആദ്യം അത് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ചിലടത്ത് സാമാന്യം കഴിഞ്ഞ് അപവാദം പറയും. അങ്ങനെ വരുന്നിടത്ത് എന്ത് പറയും? ഈ ഹല്യ ഗോഹോ ഇതി പ്രാപ്തേ എന്ന് പറയും. എന്നിട്ട് ജഹാദേശ രണ്ടു തരത്തിലും പറയും. അവിടെ പറഞ്ഞപ്പോ എന്താണ്? കേവലം ഹാ ധാതുവിന് വേണ്ടി പറഞ്ഞു. ഇവിടെ എന്തിനാ പറഞ്ഞത്? അഭ്യസ്തം. ഹാ എന്ന് പറയുന്നു അഭ്യസ്തമാണ്, അതുകൊണ്ട് അവിടെയും വരുന്നു. പിന്നെ ഇവിടെ സ്നാക്കി ഇവിടെ പറഞ്ഞു, ഇവിടെ ഈത്ത് വിരിക്കുന്നു. അപ്പോ ജഹാ അവിടെ എന്തോരും അഭ്യസ്തത്തിന്റെ ആകാരത്തിന് ഈത്ത് വന്നിട്ട് ജഹീതഹ രണ്ടു രൂപമായി. ജഹാതേശ ഇത്ത് വന്നിട്ട് ജഹീതഹ ഈഹല്യഖോഹോ ജഹീതഹ. ഇത് ഇനിയുള്ള പല സ്ഥലത്തും വരും. ജഹാതേശ എന്ന് പറയുന്നത് ഇവിടെ വരത്തുള്ളൂ. ജഹീതഹ അടുത്ത് ഹാ ജി ശ്ലൂ ജുഹോത്യാദിഭ്യ ശ്ലൂ ശ്ലൗ ദിത്വം അഭ്യാസകാര്യം അഭ്യാസന് ഊസ്റ്റു അഭ്യാസ ചർച്ച ഹ്രസ്വം ജ ജ ഹാ ജി ജിക്ക് എന്തോരും അതഭ്യസ്ത ജി അതിയായി. അപ്പൊ ജഹാദി ഇവിടെ ജഹാദിസ്റ്റ പ്രവർത്തിക്കുവോ? ഹലാദിയില്ല. ഈഹല്യഖോ അതും പ്രവർത്തിക്കുകയില്ല. അപ്പൊ അടുത്ത സൂത്രം വരും സ്നാഭ്യസ്ഥയോരാതഹ അനയോരാതോ ലോപഹ കിങ്തി സർവധാതുകേ സ്നാഭ്യസ്ഥയോഹോ. സ്നാ ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് വിടാം. അഭ്യസ്തമുണ്ട്, അതിൻ്റെ ആതഹ ലോപഹ ലോപം വരും. കിങ്തി സർവധാതു കിത്തോ കിത്തോ ആയ സർവധാതു വെച്ചാൽ ഇവിടെ അജാതിയാണെന്നോ ഹലാദിയാണെന്നോ പറഞ്ഞിട്ടില്ല, എവിടെയും വരാം. അപ്പൊ ഇതിൻ്റെ അപവാദമായിട്ടാണ് മുമ്പ് വന്ന രണ്ടും പ്രവർത്തിച്ചത്. കാരണം ഇവിടെ കിത്തോ കിത്തോ ആയ സർവധാതു എന്ന് പറയുമ്പോൾ പ്രഥമാ ദിവനത്തിൽ ഇതിന് പ്രവർത്തിക്കാം. പക്ഷെ അതിൻ്റെ അപവാദമായിട്ട് എന്ത് അതായത് ഈത്ത് വിധിച്ചു പിന്നെ ഈത്ത് വിധിച്ചു അപ്പോ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എന്തുവരും? കിത്തോ കിത്തോ ആയ സർവധാതു ഇരിക്കുന്നു, അതുകൊണ്ട് സ്നാഭ്യസ്ഥരാത പിന്നെ ശേഷിക്കുന്ന അജാതിയാണ്. അതുകൊണ്ട് ആകാരം ലഭിച്ചതിന്റെ ഇത് ജഹ് പരത്തില് ആ ജഹ് അതി ജഹതി. ഇവിടെയൊക്കെ ഈ ധാതുവിന്റെ ദ്വിത്വം കൊണ്ട് വേണം രൂപം ബഹുവനാണെന്ന് തിരിച്ചറിയാൻ. അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ലിംഗിയോഗിനാണെന്ന് തോന്നുന്നു. അടുത്ത് ബാക്കി എല്ലായിടത്തും ജഹാ വരും. ജഹാ ഈ എന്നിരിക്കുമ്പോ സി ജഹാ സി എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ജഹാ സി ജഹാ ധസ് എന്നിരിക്കുമ്പോ ജഹാദേശപ്രകാരം വികല്പമായിട്ട് ഇത്വം വരുന്നു. ജഹിത ഈഹല്യഘു പ്രകാരം ഈത്വം വന്നു ജഹീത ജഹാ ധ. അവിടെ എന്ത് വരുന്നു? ജഹാദേശപ്രകാരം ഈത്വം വന്നു ജഹീത ഈഹല്യഘു പ്രകാരം ഈത്വം വന്നു ജഹീത. അടുത്ത് ജഹാ മി അവിടെ എന്ത് വരും? ജഹാ മി ജഹാമി കിത്തും കിത്തൊന്നുമില്ല. സ്നാഭ്യസ്ഥയോരാദ്യം വരുന്നില്ല. എന്തുകൊണ്ട്? നിനക്ക് ആദേശമൊക്കെ വന്നാൽ വരും, അല്ലെങ്കിൽ ആത്മനിയോഗത്തിൽ വരാം. ആത്മനിയോഗത്തിലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഈ അവിടെ ലോപിക്കുക, ഇവിടെ പറ്റില്ല. ജഹാ വസ് ജഹാ മസ് എന്ത് വരുന്നു? ജഹാദിശ ഇത്തും വന്നു, ഇഹല്യഗോ ഇത്തും വന്നു, ജഹീവഹ ജഹീവഹ ജഹീമഹ ജഹീമഹ രൂപങ്ങൾ അങ്ങനെ ലട്ടിൽ വരുമ്പം ഹിത്തും ഹ ഹ അഭ്യാസകാരി ജഹാ പരത്തിൽ നള്ളിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആത ഔ നലഹ പഠിച്ചിട്ടുള്ളവർക്കെല്ലാം ഓർമ്മയുണ്ട്. ജഹ ഔ പിന്നെ എന്ത് വരുന്നു? ജഹോ. അതാണ് അർദ്ധാതുത്തിന്റെ ഒരു സൗകര്യം. അവിടെ ശപ്പ് ലുക്ക് സ്ലൂ ഒന്നും വരാത്തതുകൊണ്ട് പണ്ട് പഠിച്ച സൂത്രങ്ങൾ മതി. ജഹ അതുസ് എന്ന് പറയുന്നിടത്ത് അതോലോ പേടിച്ച ജഹത്തുഹു ജഹാവുസ് ജഹുഹു ജഹാ ഹാ ധാതു സേട്ടോ അനിട്ടോ അനിട്ടായതുകൊണ്ട് വികല്പമായിട്ട് വന്നിട്ട് ജഹാ ഇട്ട് ധ എന്നുള്ളടത്ത് ആ തോലോ പേടിച്ച. പഠിച്ചിട്ടുള്ളവരുണ്ട് മണി മണി പോലെ പറയുന്നു, പഠിക്കാത്തൊരു വായും പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കുഴപ്പമല്ല, അതിപ്പോൾ ഉറപ്പായി, പഠിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ജഹാ ആത്തോല പേടിച്ച ആകാരം ലഭിച്ച് എന്തോന്നു ജഹിഥ ഇട്ട് വരാത്ത വർഷം ജഹാഥ ജഹാ അധുസ് ആത്തോല പേടിച്ച ജഹതു ജഹാ ആ ആത്തോല പേടിച്ച ജഹാ എന്തുവരുന്നു? പരത്തിൽ നല്ല ജഹാ നല്ലെന്ന് പറയുന്നിടത്ത് ആത ഔ നലഹ വൃദ്ധി ജഹോ ജഹ ഈ വ ജഹ ഈ മാ രണ്ടിടത്തും ജഹി വ ജഹിമ ഒരു പങ്കങ്ങൾ വരുന്നു. ജഹോ ജഹതുഹു ജഹുഹു ജഹിത ജഹാഹ ജഹതുഹു ജഹ ജഹൌ ജഹിവ ജഹീമ അടുത്തു വരുന്നത് ലുട്ട് ഹാത്ത. പ്രത്യേകിച്ചൊന്നുമില്ല, അനുട്ടാണ്. അപ്പൊ ഹാത്ത ഹാത്താരോ ഹാത്താരോ ഹാത്താസി ഹാത്താസ്ത ഹാത്താസ് ഹാത്താസ്മി ഹാത്താസോ ഹാത്താസ് ഹാസ്യതി ഹാസ്യത ഹാസ്യത ഹാസ്യന്തി ഹാസ്യസി ഹാസ്യത ഹാസ്യ ഹാസ്യാമി ഹാസ്യാമ ഹാസ്യാമ. ലോട്ടൽ വരുമ്പോഴും ജുഹോത്യാദിഭ്യ ശ്ലൂ ശ്രൗ ദത്വം വന്നു കഴിഞ്ഞാൽ ജ ഹ തി ഏരു ജഹാദു. പിത്തുകളിലാകുമ്പോൾ കിത്തങ്ങിത്തും ഇല്ലാത്തതുകൊണ്ട് ജഹാദേ സൈഹല്യഘോഹോ വരുന്നില്ല. ജഹാതു ജഹാ താതങ്ങൾ എന്ത് വരുന്നു? ജഹാദേശ ഇത്തും വന്നു കഴിഞ്ഞാൽ ജഹിത, ഈഹല്യ ഗോഹോ ഈത്തും വന്നു കഴിഞ്ഞാൽ ജഹീത ജഹീത ജഹീത. ജ ഹ ജി എന്ത് വരുന്നു? ജിക്ക് എന്ത് വരുന്നു? ദിവനം പറഞ്ഞില്ലേ? ആ ജഹ താം ജഹാദേശ ഇത്തും വരുമ്പം ജഹീത, ഈഹല്യഗോ ഈത്തും വരുമ്പം ജഹീതാം. ജഹ ജി അതഭ്യസ അതു വന്നു അതു ജഹ അതു എന്നിടത്ത് സ്നാഭ്യസ്യുരാതഹ ജഹതു ജ ഹ സി സേർ ഹി വരുമ്പം പറയുന്നു ആച്ച ഹൗ അടുത്ത സൂത്രം ജഹാതേർ ഹൗ പരെ ആ സ്യാത് ചാത് ഇത് ഈതോ അതായത് ജഹാഹി എന്നിരിക്കുമ്പോ ചെറിയ അപിച്ച ഞിത്താണ്. ഇവിടെ ആദ്യം എന്ത് ചെയ്തു? ജഹയുടെ ആ ഹാകാരത്തിന് ആ തന്നെ വിധിച്ചു. അപ്പോ ജഹാഹി, പിന്നെ ഇത്വം വിധിച്ചു. അപ്പോ ജഹിഹി, പിന്നെ ഈത്വം വിധിച്ചു. അപ്പോ ചുരുക്കം പറഞ്ഞ ഇതുവരെ വന്നതെല്ലാം വിധിച്ചു. ആദോ ലോകം വിധിച്ചില്ലെന്ന്. മൂന്ന് വിധി, മൂന്ന് രൂപം. ജഹാഹി, ജഹിഹി, ജഹീഹി. അടുത്ത് ജഹാ തമ്മന്നിരിക്കുന്നിടത്ത് ജഹാദേശയിത്വം ഈഹല്യകവയിത്വം. അപ്പൊ അങ്ങനെ വരുന്നു ജഹിത്തം ജഹീത്തം. ജഹാ താന്നിരിക്കുന്നിടത്ത് ഈഹല്യകോ ജഹാദേശ രണ്ടും വന്നിട്ട് എന്ത് വരുന്നു? ജഹീത ജഹീത്. ജഹാ പരത്തിൽ എന്ത് വരുന്നു? നീ മേർ, നീ ആട്. ജഹാ ആനി എന്ത് വരുന്നു? സ്നാഭ്യസ്ത്യോ രാത. വരുമോ? വരുമോ? വരുമോ? വരില്ല. എന്തുകൊണ്ട്? എത്തുങ്ങെത്തുമില്ല. ആടുത്തു മസ്യ പിച്ച പിച്ചങ്ങിന്റങ്ങിച്ച പിന്ന. അപ്പൊ പിന്നെ ജഹാ ആഹി എന്നിടത്ത് എന്ത് വരും? പഠിച്ചത് തന്നെ വരും. ആലോചിക്കേണ്ട കാര്യമില്ല. അകവസ്ഥ തീർക്കുക, അത് തന്നെ വരും. വേറെ ഒന്നും വരാനില്ല. ജഹാനി ജഹാനി ജഹാ ബാമ രണ്ടിടത്തും എന്തുവരും? ജഹാവ. ഇപ്പൊ നോട്ടിന്റെ രൂപങ്ങൾ എങ്ങനെയായി? എങ്ങനെ എങ്ങനെ ഒന്ന് ഉറച്ച് പുറത്താരും പറയുന്നു കേൾക്കുന്നുണ്ട്. ജഹാ ജഹാ ജഹാതു ജഹീതാത് ജഹീതാം ജഹീതാം ജഹീതാം ജഹതു ഒറ്റ രൂപമേ ഉള്ളൂ. ജഹാഹി ജഹിഹി ജഹീഹി ജഹീതം ജഹീതം ജഹീത ജഹീത ജഹാനി ജഹാവ ജഹാന. ഞാൻ തെറ്റിച്ച് പറഞ്ഞാലും നിങ്ങൾ ശരിയെ പറയാൻ പാടുള്ളൂ. എന്നാലേ ശരിക്കുള്ള പഠനം നോക്ക. എന്താ ഇല്ല, അങ്ങനെ വരുമ്പം ആ ജ ഹ തി ഇതശ ലോപിച്ച് എന്തായി? ആ ജ ഹ. വേറെ എന്തെങ്കിലും വരുമോ? വരേണ്ടതൊന്നും ജഹാദേശം ഉണ്ടെങ്കിൽ കിത്തവും കിത്തവും ആയിരിക്കണം. ഈഹല്യഖ വരാണെങ്കിലും വേണം. പിന്നെ സ്നാഭ്യസ്യോതാര ആതഹ വരാം, പക്ഷെ എന്ത് വേണം? എന്ത് വേണം? പരത്തിൽ സ്നാഭ്യസ്യോരാതഹ കിത്തവും കിത്തവും ആയിരിക്കണം. അത് മറ്റേ രണ്ടും പ്രവർത്തിച്ചേ പ്രവർത്തിക്കൂ. ചുരുക്കത്തിൽ അത് എവിടെ വരത്തുള്ളൂ? അജാതിയിലേ വരത്തുള്ളൂ. അജാതി ഉണ്ടെങ്കിലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ അജഹാ ആ ജഹാ പരത്തിൽ എന്ത് വരുന്നു? താം. അപ്പൊ എന്ത് വരുന്നു? ജഹാദേശ അജഹിത്ത ഇഹല്യകോ അജഹീതാം. ആ ജഹാ ജി എന്ത് വരുന്നു? സൂത്രം സൂത്രം സൂത്രം സുജഭ്യസ് വിധിപ്പിച്ചാണോ? ആ ജ ഹ ജി ഇരിക്കുമ്പോ എന്ത് വരുന്നു? ആ അഭ്യസ്തത്തിന് പ്രത്യേകം ബാധ. അഭ്യസ്തം എന്ന് പറയുന്നോണ്ട് മറ്റുള്ള എല്ലാത്തിനെയും ബാധിച്ചിട്ട് എന്തു വരുന്നു, എന്താ വരുന്നു, ജ്യൂസ് വരുന്നു, ആജാഹ ഹുസ് എന്തിരിക്കുമ്പോ എന്ത് വരുന്നു, എന്ത് വരുന്നു, അതാണോ വരുന്നത്, സ്നാഭ്യസ്തോർ ആധ വിശേഷം പറഞ്ഞില്ലേ, കിത്വങ്ങിത്വായ സർവ്വധാതു എന്ന് പറഞ്ഞില്ലേ, അഭ്യസ്തത്തിന് ആകാരം ലോപിച്ചിട്ട് എന്ത് വരുന്നു, അജാഹ് അജ ആജാഹ ആകാരം പോയി ആജാഹുഹു അങ്ങനെയല്ലേ, അജാഹു അജഹ ഓ വിസർഗം കൂടെ ചേർത്ത് പറഞ്ഞ ആജാഹുഹു എന്നിവിടെ പറഞ്ഞ ഒരു ഉറപ്പ് വരും. അങ്ങനെ തന്നെ പുസ്തകത്തില് ഞാൻ മനസ്സിൽ കണ്ടു പറഞ്ഞതാണ് അജാഹു നോമ്പി പുസ്തകം ആ ജ ഹ പരത്തിൽ എന്ത് വരുന്നു, സി എന്ത് വരുന്നു, അജ ഹ ഇത് സ്വീകാരം ലഭിച്ചു സകാരത്തിന് അജഹ ആജഹ തം ജഹാദേശയിത്തും ഇഹല്യവയിത്തും എന്ത് വരുന്നു, അജഹിതം ആജഹ പരത്തിൽ ത ജഹാദേശയിത്തും ഇഹല്യവയിത്തും അജഹി ത അജഹിതം ആജഹ അം എന്ത് വരുന്നു, സ്നാഭ്യസ്തയോര് ആദഹ വരോ വരോ ആ ഇവിടെ കിത്തും കിത്തും വരത്തില്ല, അജഹ അമ്മന്ന് പിന്നെ ഏതെ വരത്തുള്ളൂ, അകസവന്റെ ദീർഘവും വരാം പിന്നെ ഏതും വരാം, അപ്പൊ പിന്നെ ഏത് വരും, അമ്മിപ്പൂർവ്വ വരും ആജഹ അമ്മിപ്പൂർവ്വ വരുന്നു, രണ്ടും വരാം, പക്ഷെ രണ്ടും വരുന്നിടത്ത് ഏത് വരും, രാമ അമ്മന്നിരിക്കുന്നിടത്ത് എന്താ വരുന്നത്, ആ ഭൈമി വ്യാഖ്യാനത്തിൽ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അവസവർണ്ണ ദീർഘം, ഇവിടെയാണ് തോന്നുന്നത് ഇവിടെ ഒരു തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അജഹ അടുത്തെന്ത് വരുന്നു, അജഹ അവിടെ എന്തുവരും, ജഹാദേശയിത്വം ഇഹല്യഗോ ഇത്വം, അപ്പൊ എന്ത് വരുന്നു, അജഹിവ അജഹീവ അജഹീമ അജഹീമ അടുത്തെന്ത് വരുന്നു, വിധിലിംഗ് ഹ്ലൂ ശ്ലൗ ദിത്വം വന്നു അഭ്യാസകാര്യം വന്നു ജഹ ഇവിടെ സൂത്രങ്ങൾ വരേണ്ടത് നമ്മൾ പഠിച്ചതനുസരിച്ച് ഏതാണ് വരേണ്ടത്, അതിന് ഹാതാത് വരുന്നുണ്ടോ, ഏർലിംഗയിൽ എന്താണ് വൃത്തി, മാസ്താദീന മാസ്ത ഗുമാസ്ത കാപ്പ ജഹാദിസാം ഹനി വരുന്നുണ്ടോ, വരുന്നുണ്ട്, എന്നാ അത് വരണ്ട, ഇവിടെ സൂത്രമുണ്ട് ഏതാണ്, ആചഹു അല്ല ലോപ്പോ ഈ ജഹാദിരാലോപോ യാദവ് സാർവധാതുകേ ജഹാദിദാകാരം ലോപിക്കും എപ്പോ യാദിയായ സർവധാതുകം പരമരിക്കും, വിശേഷ സൂത്രം യകാരമാദിയിലുള്ള എന്തു വരുന്നു സാർവധാതുകം ആയ പരമരിക്കുമ്പോൾ ആകാരം ലോപിച്ചു, ആകാരം ലോപിച്ചാൽ പിന്നൊന്നും നടക്കത്തില്ല, ആകാരം വെച്ചുകൊണ്ടാണ് എല്ലാ കളിയും, ആകാരം പോയി കഴിഞ്ഞാൽ അടുത്ത ആശീർലിംഗ ഹ യാ അപ്പോ ഇവിടെ എന്തോ വരുന്നു എയർലിംഗ്. ഈ എയർലിംഗ് നേരത്തെ ഒന്നിടത്ത് വരുമെന്നാണോ പറഞ്ഞത്? എന്തുകൊണ്ട് വരുന്നില്ല? ആർദ്രാദത്തിലെ വരത്തുള്ളൂ. എന്താണ് എന്റെ വൃത്തി? ഭുസഞ്ജതഗാനാം മാസ്താദീനാം യത്തും സ്യാത് ആർദ്രാദേ. ഇത് കിത്താണോ? എങ്ങനെ കിതാശിഷി? അപ്പൊ എന്ത് വരുന്നു? ദിത്വം വരുന്നില്ല. എന്തുകൊണ്ട്? സ്ലൂവില്ല. അപ്പോ ഏത്തു വന്നിട്ട് ഹാ എന്ന് പറയുന്ന എന്താവും? ഹേ യാദ് ഹേ യാസ്താം ഹേയാസു ഹേയാഹ ഹേയാസ്തം ഹേയാസ്ത ഹേയാസം ഹേയാസ്വ ഹേയാസ്മ. അടുത്ത് നമുക്ക് അറിയാവുന്നതാണ് ആഹാസ് എന്ന് പറയുമ്പോൾ ഏത് വരുന്നു? യമ രമ നമാത സഖ്യ യേഷാം സഖ്യ സസ്യ ഇട്ടിച്ച ഇട്ടിച്ച പരസ്മീപതേഷു. അപ്പൊ ആഹാസ് ഇട്ട് സിച്ച് ഈട്ട് താത്ത് ഇട ഈട്ടി സിച്ചിലെ വെച്ച് സൗണ്ട് നിർഗമുന്നു. ആഹാസി ഇവിടെ ഇരിക്കുന്ന സ് ഏതിന്റെ സ് ആണ്? സത്തിന്റെ. സിച്ചിന്റെ സീന്ന് എന്തുപറ്റി? ലഭിച്ച ഹാസീ ദഹാസിഷ്ഠാം അഹാശിഷു അഹാസിഹി അഹാസിഷ്ഠം അഹാസിഷ്ഠ അഹാശിഷം അഹാശിഷ്വ അഹാസ്യത് മാങ് മാനെ ശബ്ദിച്ച മാനെന്ന് വെച്ചാൽ അളക്കുക. ഇതും ധാരാളം പ്രയോഗിക്കുന്നതാണ്. അനുമാനം മേയം ഇങ്ങനെയൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ധാർമ്മമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? അനുദാത്തംഗീത ആത്മനേ, അതാണ് എന്റെ പ്രത്യേകത. മാ ജുഹത്വയജ്ഞ സ്ലോ സ്ലോ ദിത്വം മാ മാ തീയാണോ? പോയി തീ വിടണോ? ഇനി ആത്മനേയതമായി മാ മാ ത അഭ്യാസ കാര്യം വന്നപ്പോ എന്തായി? ഭ്രിഞ്ഞ് എന്ന് പറയുന്നത് മൂന്ന് ധാതുക്കളാണ്. ഭ്രിഞ്ഞ് മാങ് ഓഹാങ് ഓഹാങ്കത്വം ബ്രിഞ്ഞു. ഇത് അടുത്ത് വരുന്നോണ്ട് മൂന്നിനും ചേർത്ത് പറഞ്ഞാണ് ബ്രിഞ്ഞ് മാങ് ഓഹാങ്. ഏഷാന്ത്രയാണ് അഭ്യാസ സൈത്ത് സ്യാദ് അഭ്യാസത്തിന് എന്തുവരും? മീ മീ മാ എന്നിരിക്കുമ്പോ ഏത് വരുന്നു? മീ മാ ഈഹല്യഖോഹോ. പക്ഷെ അത് ഓഹാകത്യാകെ അവിടെ വന്നില്ല, ഇവിടെ വരുന്ന. എന്തുകൊണ്ട്? ആ ഇത് ഇത്താണ്, അവിടെ പിത്തായിരുന്നു. അതിന്റെ ഇഹല്യഖോ ഇവിടെ വരുന്നു. മായ്ക്ക് എന്തു വന്നു? മീ വന്നു. അഭ്യാസത്തിന് വേണ്ടി വേറെ സൂത്രം എന്താണ്? ബ്രിഞ്ഞാം. അത് പഴയ സൂത്രം ഈ വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? അഭ്യാസത്തിനല്ലേ. ജഹാദേശ്ച അതിനു വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഈ മൂന്നിനു വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് ബ്രിഞ്ഞാം ഇത്ത് പ്രകാരം മീക്ക് വന്നിട്ട് മിമീതേ ഇതും സാറിന് തർക്കത്തിലൊക്കെയാണ് കൂടുതലും വരുന്നത്. അടുത്ത് മാ ആ താമ ആതേ എന്നാവും. ദത്തും ഒന്നും മമാ ആതേ അഭ്യാസം എന്തോരം ബ്രഞ്ഞാം ഇത്ത് മിമ ആതേ എന്നിരിക്കുമ്പോ ഏ സൂത്രം വരുന്നു സിനാഭ്യസ്തരാത ഹാകാരം ലഭിച്ച് അതെവിടെയും വരാം. പ്രത്യേകിച്ച് ഒരു ധാതുവിനല്ല പരത്തില് എന്ത് വേണം കിത്തോ ഇത്തോ ആയ സർവധാതുവായിരിക്കണം. നമ്മുടെ അജാതിയാണ് പരത്തിൽ വന്നത് അവിടെ വന്നു. ഹലാദിയാണെങ്കിൽ എന്തുവരും ഈത്വം വരും. അതുകൊണ്ട് അജാതിയിൽ വരുമ്പോൾ ലോകം വരും. അപ്പോൾ മിമാതേ മാമാ ജി ജിക്ക് എന്ത് വരുന്നു അത്ത് വന്നു അതി അതേ മാ മാ എന്ത് വരുന്നു ബ്രഞ്ഞാം മീ മാ അതേ സ്നാഭ്യസ്തുരാത ആകാരം ഉപയോഗിച്ച് എന്ത് വരുന്നു മിമാ മിമാ മിമാ പരത്തിൽ തേ മിമാത്തെ മിമ അത് മിമാത്തെ ആ പോയി ശേഷിക്കുന്ന എന്ത് അതെ മിമാത്തെ ആ പോയി മിമാത്തെ എങ്ങനെയാണ് രൂപങ്ങൾ വന്നത് മൂന്നും മൂന്ന് തരത്തിലാണ് മിമീതേ മിമാതേ മിമത്തെ ഇങ്ങനെയൊക്കെ വളഞ്ഞു പുളഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണേ ഇത് ജുഹോത്യാദിയിലാണ്. ഇവിടെയാണ് ഇത്രയും തിരിഞ്ഞു മറിഞ്ഞെല്ലാം വരുന്നത്. അത് കാരണം ഈ ദുത്വം വരുന്നുകൊണ്ടാണ് മിമീതേ മിമാതേ മിമീതേ എന്നുള്ള തീത്വം വന്നു മിമാതെ എന്നിടത്ത് ലോപം വന്നു മിമതേ എന്നുള്ളിടത്തും അജാതിയിലല്ല. ഇത് ഓർത്താൽ മതി അജാതിയിലല്ല ലോകം വരും. ഹലാദിയാണെങ്കിൽ സർവത്ര വരുന്നേത് അഭ്യാസത്തിന് ഇത്തും. അപ്പോ മീ മാ സേ അവിടെ എന്തോരും സൂത്രം ഈഹല്യഹോ മിമീഷേ മീമാ പരത്തിലെന്താ വരുന്നത് ആ ആ ഭേ സ്നാഭ്യസ്വര കാരണം വെച്ചിട്ടുണ്ടെന്നു മിമാധേ. അടുത്ത് മിമാ പരത്തിൽ ദ്വേ അവിടെ എന്തോരും പരത്തിൽ അജാതി ഇല്ലാത്തതുകൊണ്ട് എന്തോരും ഇഹല്യകുഹു മിമീ ദ്വേ മിമാ എട്ട് ഏ വന്നു മിമാ ഏ എന്നിരിക്കുന്നിടത്ത് എന്തോരും സ്നാഭ്യസ്വര ലോകം എന്നാണ് എന്തോരും മിമേ മിമാ മിമാ പരത്തിൽ വഹിന്നാണ് വഹേ ഈഹല്യകോ ഈത്തോന്നു മിമീ വഹേ മിമീ മഹി രൂപങ്ങൾ എങ്ങനെയായി മിമാതേ മിമീതേ മിമാതേ മിമതേ മിമീഷേ മിമാതേ ലിട്ടിൽ വരുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല. എന്തു വരുന്നു സൂത്രം അല്ല ധാതു ഏതാണ് മായാണ്. അതുകൊണ്ട് ദത്തും വന്ന മാമാ ഇതാണ് മാമാ ശബ്ദം വന്നു മലയാളത്തിൽ മാമാ. അഭ്യാസം എന്തു വരുന്നു അഭ്യാസം എന്തു വരുന്നു ബ്രിഞ്ഞാമിത്തു വരുമോ എന്തുകൊണ്ട് സ്ലവ് ലിട്ടിൽ അത് വരുന്നില്ല. ഹരസ്വം വന്നു മമാ പരത്തിൽ എന്ത് വരുന്നു വന്നു. ഇപ്പൊ എന്ത് വരുന്നു മമായി എന്നിടത്ത് എന്ത് വരുന്നു ആത്തോലോപ ഇടിച്ച ആകാരം ലഭിച്ചു. ശ്രാമ്പ്യസ്തരാത വരൂ എന്തുകൊണ്ട് സർവ്വധാതുകത്തിലെ വരും. ഇവിടെ ആർദാതകം വരുമ്പോ ആത്തോലോപ്പ് ഇടിച്ച് അപ്രകാരം ആകരണം വെച്ചിട്ട് മമേ മമാ ആതേ എന്തു വരുന്നു? മമാതേ മമാ ഇരേ എന്തു വരുന്നു? ആതോലോ പേടിച്ച മമാ ദാസ് ദാസിന് സേ വന്നു. മമാ സേ എന്നിരിക്കുമ്പോ എന്തു വരുന്നു? എട്ട് വരുന്നു. ആതോല പേടിച്ച വന്നു. മമാ ആധേ ആതോല പേടിച്ച മമാധേ മമാ ധേ എട്ട് മമി മമി മമി ഡ്വേ ദേവരു ദേവരു മമ എന്നാ സിദ്ധു ലിംഗം ധോങ്ക എന്താ പറയുന്നത്? എന്താ പറഞ്ഞ? ഇവിടെ ആകാരം ലോപിച്ചു പോയി. ആകാരം ലോപിക്കുകയല്ല എന്ത് ചെയ്ത്? ആകാരം ലോപിച്ചല്ല, ദ്വിയെന്നായിരുന്നത്. അപ്പോ എന്തോന്നു മാ മാ അതിന് ഈത്തും വന്നപ്പോ എന്തായത്? ഇണ്ണന്തമായ അംഗമായി അംഗമായി ഈ വന്നപ്പോ അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? അപ്പൊ എന്ത് വരും? ദും വരും. അപ്പൊ എങ്ങനെ വരുന്ന രൂപം? എട്ട് വേണമെന്നുണ്ടോ? ഗുണാഷിദ്ധുണ്ടെങ്കിലും ധോങ്ക എന്ന് പറയുന്നിടത്ത് എട്ടും വരുന്നുണ്ട്. എട്ട് വരുന്നുണ്ടോ? ഈ പരത്തിലുണ്ട്. ആകാരം ലോപിച്ചു പോയി അല്ലേ? അതാണ് പറയുന്നത്. ആത്തോലോ പേടിച്ച ആകാരം ആത്തോലോ പേടിച്ച പ്രകാരം ആകാരം ലോപിച്ചു പോയി. അപ്പൊ ഇന്നന്തമായ അംഗമില്ല. പരത്തിലിരിക്കുന്ന എട്ട് പ്രത്യേകത്തിന്റെ ആണോ? പിന്നെ എങ്ങനെ വരും? ഞാൻ പറഞ്ഞ വരുമോ? വരത്തില്ലല്ലേ. മമാ ധ്വം ദ്വേ അത് തന്നെ മമാധ്വേ ഇട്ട് വന്നു. മമായിട്ട് ദ്വേ ആതോലോ പേടിച്ച ആകാരം ലഭിച്ചു. മാമ ഈ ദ്വേ ഇണ്ണന്തമായ അംഗമില്ല. ഇണ്ണുണ്ട് പക്ഷെ അംഗമല്ല. അപ്പോ മമിദ്വേ അങ്ങനെ വരുന്നു. മമാ മമിദ്വേ എന്ന് വരത്തില്ല. അടുത്തെന്ത് വരുന്നു? മമാ എട്ട് ഏ അവിടെ എന്ത് വരും? ആപ്പ് ആത്തോലോ പേടിച്ച് വരും. മമി എത്തുന്നു മമാ ഈ ആത്തോലോ എന്ത് വരുന്നു? മമി വഹേ മമി വഹേ എങ്ങനെയാ രൂപങ്ങൾ? മമേ മമാതേ മമിരേ മമിഷേ മമാതേ മമിരേ മമേ മമിമഹേ മമിമഹേ. അടുത്ത് മാ ദാസ് സേട്ടാണോ അനിട്ടാണോ? അപ്പൊ മാതാ മാതാരൗ മാതാര മാതാസേ മാതാ സാധേ മാതാധി മാതാഹേ മാതാസ്മേ മാതാസ്മേ. മാ സ്യതേ മാസ്യതേ മാസ്യതേ മാസ്യന്തേ മാസ്യസേ മാസ്യതേ മാസ്യേ മാസ്യാമ. അടുത്ത് മാ മാ ഇത്ത് എന്തായാലും ബ്രിഞ്ഞാമിത്ത് വരും. മീ മാ താം എന്ത് വരുന്നു? മിമീതാം മിമാ പരത്തിൽ എന്ത് വരുന്നു? ആതാം എന്ത് സംഭവിക്കുന്നു? ആകാരം ലഭിച്ചു കഴിഞ്ഞാൽ മിമാതാം മിമാ പരത്തിൽ എന്ത് വരുന്നു? ജ അത്ത് എങ്ങനെ വരുന്നു? ആത്മനേപദേശു അനത്ത അത്ത എന്ത് സംഭവിക്കുന്നു? മീമാന്നടുത്ത് സ്നാഭ്യസ്വരാത ആതോപിച്ചു മീമാത്ത മിമതാം ആമെന്നു. അടുത്ത് മിമാ പരത്തിൽ സമാഭ്യം വാമവും എന്തു വരുന്നു? ഈ വരുന്നു. ഈ അന്യഭുഹു മിമീഷ്വ മിമാ ആധാം എന്തു വരുന്നു? മിമാ മിമാധാം മിമാ ത്വം എന്തു വരുന്നു? ഈ അല്ലേഹോ ഈ ത്വം മിമി ത്വം മിമാ ഈ ഏ ഐ ആട് ഐ മിമാ ഐ എന്തു വരുന്നു? അകാരിൽ വെച്ച് മിമൈ മിമാ മഹേ മിമാ മഹേ. അപ്പൊ എങ്ങനെ വരുന്നു? മിമി മിമീതാം മിമാതാം മിമതാം മിമീഷ്വ മിമാധാം മിമീധ്വം മിമൈ മിമാ മഹൈ മിമാ മഹൈ. അങ്ങനെ വരുമ്പോ ആ മി മാ ത അവിടെ എന്ത് വരുന്നു? അത് വന്നു. ിലെന്ത് വരുന്നു? ഇതശ്ശയൊക്കെ വന്നു കഴിഞ്ഞു. ആ മീ മാത ആ ജഹാദേശ ഇതശ്ശല ബ്രിഞ്ഞാം ഇത്ത് ഈ വന്നു ഇത്ത് ഇത്ത് വന്നു. ആ മീ മാ ത എന്ത് വരുന്നു? ഇഹല്ല വന്നു. അപ്പൊ അമി മീത എല്ലായിടത്തും ആ മീ മാ പരത്തിൽ എന്ത് വരുന്നു? ആതാം എന്ത് വരുന്നു? സ്നാഭ്യസ്വരാധ. അപ്പൊ അമി മാതാം ആ മീ മാ പരത്തിൽ എന്ത് വരുന്നു? ജാക്ക് സ്നാഭ്യസ്യോർ ആത്മനേപദേശു അനത എന്ത് വരുന്നു? ആ മീ മാ അത എന്ത് വരുന്നു? സ്നാഭ്യസ്വരാധ അമി അമി മത ആ മീ മാ പരത്തിൽ എന്ത് വരുന്നു? ഈ അല്ലേക്കോ. അപ്പൊ എന്ത് വരുന്നു? ആ മീ മീ അമി അമി മീ ദഹ അമി മാ പരത്തിൽ അപ്പൊ എന്ത് വരുന്നു? ആമി മീ ധം എന്ത് വരുന്നു? അമി മാ പരത്തിൽ എട്ട് ഏത്തു എങ്ങനെ വരും? ഏത്തും വരും. പിന്നെ എന്തുവരും? അമി മാ ഇന്നിരിക്കുന്നിടത്ത് എന്തുവരും? സ്നാഭ്യസ്ഥയോർ ആ കാരണം എന്തുവരും? അമിമി അമി മീ അമിമാ വഹി അമിമാ മഹി രണ്ടിടത്തും എന്ത് വരുന്നു? ഈത്വം ഈ ഹല്യക്കോ അമി മീ വഹി മീ വഹി. അപ്പൊ ഇങ്ങനെ വരുന്ന രൂപങ്ങൾ അമി അമി മീ അമി മാതാം അമി മത അമി മീധ അമി മാതാം അമി മീധ്വം അമി മീ അമി മീ വഹി അമി മീ വഹി. വിധിലിംഗിന് വരുമ്പോ എന്ത് വരുന്നു? മി എന്തായാലും സ്ലവ് വരുന്നോണ്ട് എന്ത് വരും? അഭ്യാസം ബ്രിഞ്ഞാമിത്ത് മി മീ മീ മാ താന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഇഹല്ലോ പ്രകാരം മിമീത സിയൂട്ടാണ് ഇവിടെ വരുന്നത്. സിയൂട്ട് വരുമ്പോ സിയൂട്ടിന്റെ സിയൂട്ട് ഇവിടെ ഉണ്ട്, സിയൂട്ടിന്റെ ഈ ഉണ്ട്. അപ്പോ മീ മാ ഈ ആക്ക് എന്ത് സംഭവിക്കും? ആക്ക് ലോഭം സംഭവിക്കും. അപ്പൊ ഇവിടെ കാണുന്ന ഈ ഏതാണ്? സീട്ടിന്റെ ഈ, സീട്ടിന്റെ ഈ ആയിരിക്കും. ഈ അല്യഘോ എന്നല്ല. അപ്പൊ മിമീത മിമി എല്ലായിടത്തും സീട്ടിന്റെ ഈ ഇരിക്കും. പൂർവത്തിൽ ആകാരം ലോപിച്ചു. അപ്പൊ മിമീയാതാം മിമീരൻ മിമീധാഹ മിമീയാതാം മിമീധു മിമീയ മിമീവഹി മിമീവഹി രണ്ണെന്ന് വരുന്നെങ്ങനെ? ആശ്ലിംഗിൽ വരുമ്പം ദിത്വം ഒന്നും വരുന്നില്ല. മീ സ്വീട്ട് സുട്ട് ത മാ സ്വീട്ട് സുട്ട് ത. അപ്പോ മാ സ്വീട്ട് സുട്ട് ത മാസീഷ് ത സകാരം ലോപിക്കുന്നില്ല. മാസീഷ്ഠ മാസീയാസ്ഥാം മാസീരൻ മാസീഷ്ഠ മാസീയാസ്ഥാം മാസീധ്വം മാസീയ മാസീയോഹി മാസീ. ലുങ്ങിൽ വരുമ്പം വേറൊന്നും വരാനില്ല. അതുകൊണ്ട് എന്ന് വരുന്നു? ആ മാ സ ത ഇട്ട് വരുമോ? ഇട്ട് വരുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് വരും? അമാസ്ഥ. വേറൊന്നും വരാനില്ല. എം വരുമ്പോ നമാത സഖ്യ വരുമോ? അത് പരസ്യമേതും. അതുകൊണ്ടൊന്നും വരാനില്ല. അമാസ അമാസ്ഥ അമാസാതാം അമാസത അമാസത. എന്തുകൊണ്ട്? അമാസ്ഥ അമാസാതാം അമാസത അമാ ധ്വം സകാരമോ ദ്വിജ അമാധ്വം അമാസി അമാസ്വഹി അമാസിത അമാസിതാം അമാസി അമാസി അമാസിത അമാസി അമാസ്യവ അമാസ്യവ. Oh, this is...